നമ്മളോ അറുപതോ ആൾക്കാരുമായിട്ട് നമ്മുടെ നിങ്ങളാ കുറച്ച് ആൾക്കാരൊക്കെ അറിയണം, നളന്ദയിൽ പഠിച്ചിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ മാഷ്, തുടക്കത്തെ ഒരു കൂട്ടായ്മ, തുടക്കത്തിൽ അത് പറയുമ്പോൾ ഒരു നാട്ടിലെ വാർത്തകൾ പരസ്പരം ഷെയർ ചെയ്യാം ആ ഒരു ലെവലായിരുന്നു. അപ്പൊ നോക്കിപ്പോ അത് വലിയ വലിയ റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം 600-ഓളം ആൾക്കാർ ഇതിലെ മെമ്പർമാരാണ്. ഇതിന്റെ ഒരു വേറെ US, UK, തുർക്കിസ്ഥാൻ, അറേബ്യൻ രാഷ്ട്രങ്ങൾ എല്ലാ സ്ഥലത്തുമുള്ള ഒരുപാട് തരുവാരം കൊണ്ടുള്ള ആൾക്കാർ പരസ്പരം പരിചയപ്പെട്ടത് തന്നെ എനിക്ക് തോന്നുന്നത് ഈ റൂട്ടുകൾ കൊണ്ടാണ്. ഞാൻ പല ആൾക്കാരും തരുവാരം കൊണ്ടുള്ള പല ആൾക്കാരും ഞാൻ പരിചയപ്പെട്ടതും ഞാനിപ്പോൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഈ ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ഇത് പിന്നെ എത്ര കണ്ട് ഫലവത്താക്കി നമുക്ക് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യത്തിനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിദ്ദയിലെ ഈ ഉത്തർപ്പ് മുംബൈസ് എല്ലാം കൂടി അവർ ഒരു വട്ടത്തിൽ മീറ്റിംഗ് കൂടിയ ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും അത് കണ്ടപ്പോൾ കൂടെ നിസാറും ഞാനും ശൈലേഷും അങ്ങനെ കുറച്ച് ആൾക്കാരെ നാട്ടിലുള്ളൂവെങ്കിലും നമുക്കൊന്ന് കൂടാം, നമുക്കൊന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ് നിസാറിന്റെ അക്ഷയ സെന്ററിൽ ഞങ്ങൾ ഒരു ദിവസം കൂടി. കഴിഞ്ഞ മാസം 26-ന് തോന്നി 26-ന് ഈ മീറ്റിംഗ് കൂടി ഞങ്ങൾ വെറുതെ സംസാരിച്ചു പറഞ്ഞു. ഇത് വെറുതെ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞ് ഇരിക്കുന്നതിനേക്കാളും നാട്ടിലേക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. അങ്ങനെ വെറുതെ അഭിപ്രായം ഉയർന്നു വന്ന് അവസാനം അവിടെ മീറ്റിംഗ് കൂടിയത് 5-6 ആൾക്കാർ സാധിക്കും. നിസാറാൾക്കാർ കൂടിയിട്ട് നമുക്ക് നിസാറിനോട് ഞങ്ങൾ നിസാർ പറഞ്ഞു പാലിയേറ്റുമായി സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ നോക്കാം, ഒരു സ്ട്രെച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം 2 ദിവസം നിസാറെ വിളിച്ചിട്ട് ഒരു ഫ്രിഡ്ജിന്റെ ആവശ്യകത വന്നപ്പോൾ ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് എന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, ഇപ്പോൾ പെട്ടെന്ന് നടക്കുമോ എന്ന് തോന്നിയിട്ടുണ്ടായി. ഏതായാലും ഫേസ്ബുക്കിൽ ഇട്ടതിൻ്റെ ആദ്യത്തെ റെസ്പോൺസ് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലത് തന്നെ ആയിക്കോട്ടെ എന്നായിരുന്നു. അപ്പം ആ രീതിയിൽ ഒരു ഒരാഴ്ച കൊണ്ട് ഒരു ഫ്രിഡ്ജിനെക്കാളും വലിയൊരു സംഖ്യ ഒരാഴ്ച കൊണ്ട് നമ്മുടെ നാട്ടിൽ പുറത്ത് താമസിക്കുന്ന പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് നാട്ടിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെടാൻ ത്വരയുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ തിരക്കും, നിന്നോട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തതുകൊണ്ടും അവരവരുടേതായ രീതിയിൽ അത്രയും വലിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ് കിട്ടിയത്. ഒരാഴ്ച കൊണ്ടാണ് പല ഭാഗത്തും കൂടിയിട്ടുള്ള ഒറ്റടിക്കൽ നടത്തിക്കോൾ എന്ത് വന്നു ചെയ്യുമോ നിങ്ങൾ പറഞ്ഞാൽ മതി, നാട്ടിൽ നിന്ന് നമ്മളതിന് സഹകരിക്കാൻ നിലവിലായിരുന്നു. അപ്പം നമ്മൾ ഈ ഫോട്ടോ, ഞാൻ ആ ഫോട്ടോ എടുക്കാൻ ഇപ്പം ഞങ്ങൾ തിരക്കി നിൽക്കുന്നൊക്കെ ഫോട്ടോ എടുക്കുന്നൊക്കെ ഇതൊരു ആൾക്കാരെ കാണിക്കാനോ ഇതിനല്ല, പുറമെല്ലാം ആൾക്കാർ ഇപ്പം കാത്തിരിക്കുന്ന അവരുടെ, അതായത് സൗദിയിലും പിന്നെ യുഎയിലും ആൾക്കാർ ഇതിൻ്റെ ഫോട്ടോ കിട്ടാൻ അവർ ഓരോ നിമിഷം നമ്മൾ ഇവിടുത്തെ ഫോട്ടോ തികയില്ല. അവർ ഇതിന് എത്ര കണ്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഫോട്ടോ എടുക്കും. അല്ലാതെ ഇങ്ങനെ ഒരു ഒരു ചടങ്ങിൽ ഇത് ഫോട്ടോ എടുത്ത് ഒരാൾക്കാരെ അറിയിക്കുക, ഒരു കുറച്ച് ഫ്രിഡ്ജ് കൊടുത്തപ്പോഴേക്കും എല്ലാവരും ഒഴിച്ചിട്ട് ഫോട്ടോ എടുക്കുക ആ ലെവലായിരുന്നില്ല. അവർ ഇത് അതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ റിപ്പോർട്ടും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്കത് അതൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും മനസ്സിൽ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്തായാലും വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി എത്താനും അതിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ ഉണ്ണിമാർക്കാനേയും വൈസ് പ്രസിഡന്റ് വിജയൻ സാറിനെയും പിന്നെ അധ്യക്ഷൻ വെച്ച് എല്ലാവരോടും കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി